അനുകൃത്യ അധികരണം ആണ് കഴിഞ്ഞത്. അത് നമ്മൾ മുമ്പ് ഉപനിഷത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. ശബ്ദാധികരണം, ശബ്ദാദൈവ പ്രമിതഃ അങ്കുഷ്ടമാത്ര പുരുഷോ മധ്യ ആത്മനി തിഷ്ഠതീതി ശ്രൂയത്തെ തഥാ അങ്കുഷ്ടമാത്ര പുരുഷ ജ്യോതിരിവ ആധൂമകഃ ഈശാനുഭൂതഭവ്യസ്യ സയേവാദ്യ സവിശ്വ ഏതദ്വൈതത് ഇതിച. ഒരിടത്ത് പറയുന്നു, അങ്കുഷ്ടമാത്രനായ, അങ്കുഷ്ട പരിമാണമുള്ള, പെരുവിരലിന്റെ വലിപ്പമുള്ള പുരുഷൻ ആത്മാവ് മധ്യേ ആത്മനിധിഷ്ഠതി ശരീരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊരിടത്ത്. അപ്പൊ ആത്മാവിനവിടെ ഒരു അളവ് പറഞ്ഞിരിക്കുന്നു, പെരുവിരൽ വലിപ്പമാണ്. ഇനി വേറെടുത്ത് പറഞ്ഞിരിക്കുന്നു, അങ്കുഷ്ടമാത്ര പുരുഷ പെരുവിരൽ വലിപ്പമുള്ള ആ ആത്മാവ് ജ്യോതിരിവ അധൂമകഹ പുകയില്ലാത്ത തീ പോലെയാണ്. ഭൂതഭവ്യസി ഈശാനഹ ഭൂതഭവ്യങ്ങളെയെല്ലാം ഭരിക്കുന്നവനാണ് ഭൂതഭാവികളെയൊക്കെ. സയേവ അദ്യ സവിശ്വ ഏതദ്വൈ തത് അവൻ തന്നെയാണ് ഇന്നും നാളെയും കാലാതീതനായി സ്ഥിതി ചെയ്യുന്ന അവൻ തന്നെയാണ് ഇതിച്ച. തത്രയോ യമങ്കുഷ്ടമാത്ര പുരുഷ ശ്രീദേശം കിം വിജ്ഞാനാത്മാ കിം പരമാത്മേതി സംശയഃ. ഇവിടെയാണ് സംശയമെന്നത്. ഈ അങ്കുഷ്ടമാത്ര പുരുഷൻ എന്ന് പറയുന്നത് ആത്മാവിനൊരു അളവ് പറഞ്ഞിരിക്കുന്നു, പെരുവിരൽ വലുപ്പമുള്ള ആത്മാവ്. ഇതെന്താണ്, ജീവാത്മാവാണോ അതേ പരമാത്മാവാണോ, അതാണ് സംശയം. തത്ര പരിമാണ ഉപദേശ വിജ്ഞാനാത്മീതി പ്രാപ്തം, അതൊരളവ് പറഞ്ഞിരിക്കുന്നു, പെരുവിരലിന്റെ വലിപ്പം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് വിജ്ഞാനാത്മാന്ന് വെച്ചാൽ ജീവാത്മ, ജീവാത്മാവിന് ഭാഷകാരെ സാധാരണ പറയുന്ന ഒരു പേരാണ് വിജ്ഞാനാത്മ. കാരണം തന്നെ താൻ അറിയുന്നത് ജ്ഞാന രൂപത്തിലും ജ്ഞാനത്തിലൂടെയുമാണ്. ആത്മാ എന്ന് തന്നെ പറയണമെങ്കിൽ ഉള്ളിൽ അറിവുള്ളതുകൊണ്ടല്ലേ, ഉണ്ട് തല ആ ജീവഭാവത്തെയാണ് വിജ്ഞാനാത്മാന്ന് പറയുന്നത്. വിജ്ഞാനാത്മാവെന്നോ ദേഹി എന്നോ ജീവനെന്നോ ആത്മാ എന്നെല്ലാം പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പുരുഷൻ. അപ്പൊ ഇത് ജീവനാണോ എന്നാണ്. നഹി അനന്തായാമ വിസ്തരസ്യ പരമാത്മാനഹ അങ്കുഷ്ടപരിമാണം ഉപദ്യതേ. അനന്തമായ ആയാമം, നീളം, വിസ്താരം, വീതി, നീളവും വീതിയും ഒന്നും നിശ്ചയിക്കാൻ വയ്യാത്ത പരമാത്മാവിന് എന്നുവെച്ചാൽ ഒരു അളവ് നിശ്ചയിക്കാൻ കഴിയാത്ത പരമാത്മാവിന് അങ്കുഷ്ട പരിമാണം പെരുവിരലിന്റെ വലിപ്പം എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. പരമാത്മാവിന് നീളവും മീതിയും പറയാൻ കഴിയും. വിജ്ഞാനാത്മനസ്തു ഉപാധിമത്വ സംഭവതി കയാചിത് കൽപ്പനയ അങ്കുഷ്ടമാത്രത്വം. സ്വയം ജീവാത്മാവിനെ സംബന്ധിച്ചാണെങ്കിൽ പറയാം ഉപാധിമത്വ ഉപാധിയുണ്ടല്ലോ, ഹൃദയം പോലെയുള്ള ഉപാധികളുണ്ട്, അതുകൊണ്ട് പറയാം. കയാചിത് കൽപ്പനയ, അങ്ങനെ നമുക്ക് ഭാവന ചെയ്യാം എന്താണ് അങ്കുഷ്ടമാത്രത്വം, അതിൻ്റെ അതിനൊരളവുണ്ട്, അത് പെരുവരൽ പോലെ എന്ന് ജീവനെ സംബന്ധിച്ച് പറയാം. പൂർവക്ഷിയാണ് ഇതെല്ലാം പറയുന്നത്. സ്മൃതിസ്ഥ, ഇതിന് സ്മൃതിയുണ്ട്. മഹാഭാരതം അധ സത്യവത കായ പാശബദ്ധം വശങ്കതം അങ്കുഷ്ടമാത്രം പുരുഷം നിശ്ചകർഷയമോ ബലാ. സാവിത്രി സത്യവാന്റെ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അവിടെ എന്ത് ചെയ്തു, യമഹ യമദേവൻ ബലം പ്രയോഗിച്ച് സത്യവത കായാത് ആ സത്യവാന്റെ ശരീരത്തിൽ നിന്ന് അങ്കുഷ്ടം മാത്രം പുരുഷം പാശബദ്ധം വശങ്കതം. അപ്പോ മരിക്കേണ്ട സമയമായി, കഥ അറിയാമല്ലോ സത്യവാൻ സാവിത്രി. അപ്പോൾ വശങ്കതമായി കാലാധീനമായി ആ ജീവൻ മരണത്തെ പ്രാപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, പാശബദ്ധം കാലപാശം കൊണ്ട് അതിനെ ബന്ധിച്ചു യമദേവൻ. എന്നിട്ട് അങ്കുഷ്ടമാത്രം പുരുഷൻ, മഹാഭാരതത്തിൽ പറയുന്ന ആ അങ്കുഷ്ടമാത്രനായിരിക്കുന്ന ആ പുരുഷനെ, ആ ജീവാത്മാവിനെ നിശ്ചകർഷ ആ ശരീരത്തിൽ നിന്നും വലിച്ചെടുത്തു. സത്യവാനന്ദ ചെയ്ത് അവിടെ മരിച്ചു വീണു. ഇവിടെ എന്തിനാണ് പറയുന്നത്, കഥ പറയാൻ വേണ്ടിയിട്ടല്ല. അവിടെ അങ്കുഷ്ടമാത്രം പുരുഷൻ എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സത്യവാന്റെ ശരീരത്തിൽ നിന്ന് യമദേവൻ കെട്ടി വലിച്ചുകൊണ്ടുപോയ ആ ആത്മാവിന് ഈ പെരുവിരലിന്റെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അങ്കുഷ്ടം മാത്രമെന്ന് മഹാഭാരതത്തിലും പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യ മഹാഭാരതത്തെ പല ഭാഗത്തും, ഗീത മാത്രമല്ല മഹാഭാരതത്തെയും പറയുന്നുണ്ട്. പക്ഷെ രാമായണത്തെ കുറിച്ച് ഒരിടത്തും പറയുന്നില്ല. എന്താണ് എന്നറിയില്ല. നഹി പരമേശ്വരോ ബലാദമേന നിഷ്കഷ്ടം സഖ്യഹ പറയുന്നു. യമദേവൻ പിടിച്ചു വലിച്ച് പുറത്തിട്ട് ശരീരത്തിൽ നിന്നെല്ലാം പറയുമ്പോൾ എന്തായാലും അത് പരമാത്മാവിനെയല്ല. പരമാത്മാവിനെ കെട്ടാനും വലിക്കാനും ഒന്നും യമദേവൻ വിചാരിച്ചാലും സാധ്യമല്ല. അതാണ് നഹി പരമേശ്വരോ ബലാ യമേന നിഷ്കഷ്ടം പുറച്ചു എടുത്ത് വലിച്ച് പുറത്തിടുക സാധ്യമല്ല. തേന തത്ര സംസാരി അങ്കുഷ്ടമാത്രോ നിശ്ചയം. അതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണ്, ഇവിടെ ആ ജീവനാണ്, അങ്കുഷ്ട പരിമാണമുള്ള ആ ജീവൻ, അതാണ് സംസാരി, അതാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സത്യവാന്റെ കാലമെത്തി യമദേവൻ പാശത്തിൽ ബന്ധിച്ചു കൊണ്ടുപോയി. ഇവിടെ ജീവനാണെന്ന് എടുക്കണം. സയേവ ഇഹാപി, അതിനെ തന്നെയാണ് ഈ ഉപനിഷത്തിലും പറയുന്നത്. നിത്യവും പ്രാപ്തേ ബ്രഹ്മ ഇപ്പൊ പറയുന്നു. എന്താണ് പരമാത്മീയമായ അങ്കുഷ്ടമാത്ര പരിമിത സിദ്ധാന്തം? ഇവിടെ അങ്കുഷ്ടമാത്രം പെരുവിരൽ വലിപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പരമാത്മാവാണ് പുരുഷോ ഭവിതമർഹതി, പരമാത്മാവാണ്, ജീവാത്മാവല്ല. കസ്മാത് എന്തുകൊണ്ട് ശബ്ദാത് ശ്രുതി എന്നെ പറഞ്ഞിരിക്കുന്നു, അതാണ് സൂത്ര ശബ്ദാത് ഏവ പ്രമിതാഹ. എന്താണ് ശ്രുതി, ഈശാനോ ഭൂതഭവ്യസ്യ ഇതി. ഭൂതഭാവികളെയെല്ലാം ഭരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് ഈശ്വരനാണ്. കാരണം അവിടെ ശ്രുതി പറയുന്നുണ്ട് അങ്കുഷ്ടമാത്ര പുരുഷോ ജ്യോതിരിവ അധൂമഖ ഈശാനോ ഭൂതഭവ്യസ്യ. ഭൂതഭാവികളെയൊക്കെ ഭരിക്കാൻ എങ്ങനെയാ ജീവാത്മാവിന് കഴിയുന്നത്? അപ്പൊ അത് പരമാത്മാവാണ്. ശബ്ദാദീശാനോ ഭൂതഭവ്യസ്യതി. നഹി അന്യഹ പരമേശ്വര ഭൂതഭവ്യസ്യ നിരങ്കുശം ഈശിതഹ പരമാത്മാവിനല്ലാതെ മറ്റൊരാളിന്, അതാണ് പരമേശ്വരാത് അന്യ ജീവന് ഭൂതഭവ്യസ്യ നിരങ്കുശം യശിത. ഭൂതഭാവിയുടെയെല്ലാം നിരങ്കുശമായി, യാതൊരു തടസ്സവും കൂടാതെ, യാതൊരു നിയന്ത്രണവും കൂടാതെ ഭരിക്കാൻ ഈശ്വരന് കഴിയൂ, ജീവന് കഴിയത്തില്ല. ഏതദ്വൈതത് ഇതിജ പ്രകൃതം പൃഷ്ഠം അനുസന്ധാതി നചികേതസ് ചോദിച്ച തത്വത്തെ പരാമർശിച്ചുകൊണ്ട് ഏതദ്വൈതത് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ തത്വം, പുരുഷനാണ് തത്വം എന്ന് പറയുന്നുണ്ട്. തത്വമാണ് നചികേതസ് ചോദിച്ചത്, ഉദ്ദേശിക്കുന്നത് ആ പരമാത്മ തത്വത്തെയാണ്. അതാണ് ഈ സന്ദർഭത്തിൽ പൃഷ്ഠം ചോദിച്ച ആ തത്വത്തെയാണ് ഇഹ അനുസന്ധാതി, ഇവിടെ അനുസ്മരിക്കുന്നു ആ തത്വത്തെയാണ് യമദേവൻ. യമദേവൻ നചികേതസിന് ഉപദേശിക്കുന്നതാണല്ലോ തത്വത്തെ. ഏതദ്വൈ യത് തത് പൃഷ്ഠം ബ്രഹ്മ. ഏതദ്വൈ തത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താല്പര്യം, നീ ചോദിച്ച ആ തത്വം ബ്രഹ്മം, അത് ഏതദ്വൈ, ഈ പുരുഷനാണ് എന്ന് യമദേവൻ നചികേതസിനോട് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പെരുവിരൽ വലിപ്പം എന്നെല്ലാം പറഞ്ഞെങ്കിലും ഇത് പരമാത്മാവിനെ തന്നെയാണ് പറയുന്നത്. പൃഷ്ഠം ചൈഹ ബ്രഹ്മ, ഇവിടെ ചോദിച്ചത് എന്തിനെയാണ്? ബ്രഹ്മത്തെയാണ്. എന്തുകൊണ്ട്? അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാശ്ച ഭവ്യാശ്ച യത്ത് പശ്യതി തത്വത. ഇതാണ് നചികേതസ് ചോദിക്കുന്നത്. എന്താണ് ധർമാധർമ്മങ്ങൾക്കപ്പുറമുള്ളത്, കാര്യകാരണങ്ങൾക്കപ്പുറമുള്ളത്, ഭൂതഭാവികൾക്ക് അപ്പുറമുള്ളത് ആയി എന്തിനെങ്കിലും അങ്ങേക്കറിയാമോ എന്നാൽ അതെനിക്ക് ഉപദേശിക്കുക. എന്നുവെച്ചാൽ പരമാർത്ഥമായ തത്വം എന്താണോ അതെന്നോട് ഉപദേശിക്കുക എന്നാ പറയുന്നു. അപ്പോൾ ജീവന് അല്ല ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം നമ്മളവിടെ വിശദീകരിച്ചാണ്. ശബ്ദാദേവം ശബ്ദാദേവ ഇത്യഭിധാന ശ്രുതി രേവ ഈശാനഹിതി പരമേശ്വരോയം ഗമ്യതി. അപ്പൊ ശബ്ദാദേവ എന്ന് പറഞ്ഞതുകൊണ്ട് തത്വത്തെ കുറിച്ച് പറയുന്ന ശ്രുതി, ആ ശ്രുതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈശാനഹ ഇതി പരമേശ്വരോ അയം. ഇവിടെ സർവത്തെയും ഭരിക്കുന്നവനായിരിക്കുന്നു പരമേശ്വരനാണ്, അതുകൊണ്ട് അങ്കുഷ്ഠമാത്ര പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരമാത്മാവാണ്, ജീവനല്ല ഇത്യർത്ഥ. ഇവിടെയൊന്നും കൂടുതൽ ആവശ്യം, വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, നമ്മൾ ചർച്ച ചെയ്ത ഭാഗങ്ങളായതുകൊണ്ട്. കഥം പുനഃ സർവഗതസ്യ പരമാത്മന പരിമാണ ഉപദേശ ഇത്യത്ര ബ്രൂമഹ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിന് ഇവിടെ എന്തിനിങ്ങനെ ഒരു അളവ് പറഞ്ഞു? അത് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ. ഇങ്ങനെയെല്ലാം പറയുന്നതുകൊണ്ടാണല്ലോ സംശയം ഉണ്ടാകുന്നത്. അങ്കുഷ്ഠമാത്ര പെരുവരളിന്റെ വലിപ്പമുള്ളതെന്നൊക്കെ പറയുന്നത് എന്തിനാ? അത്ര ബ്രൂമഹ പറയുന്നു, അത് ഞാൻ സമാധാനം പറയാം. സൂത്രകാരൻ പറയുന്നു, ഭാഷ്യകാരൻ പറയുന്നു, ഹൃദ്യ അപേക്ഷയാതു മനുഷ്യാധികാരത്വ. അത് വ്യാഖ്യാനിക്കുന്നു, സർവഗതസ്യാവി പരമാത്മനോ ഹൃദയ അവസ്ഥാന അപേക്ഷ അങ്കുഷ്ടമാത്രത്വം ഇതമിച്ചതേ. സർവവ്യാപിയാണ് പരമാത്മാവെങ്കിലും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അങ്കുഷ്ടമാത്രം പെരുവിരലിന്റെ വലിപ്പം എന്ന് പറഞ്ഞത്. ഇപ്പൊ ചിലരങ്ങനെയുണ്ട്, ആത്മാവെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ആത്മാവിനെ ഇങ്ങനെയാണ് ഗ്രഹിക്കേണ്ടതെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയുന്നു, ആത്മാവ് അങ്ങനെ പെരുവിരലിന്റെ വലിപ്പത്തിലിരിക്കുന്ന ഒരു സാധനമല്ല. പിന്നെ ഹൃദയദേശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ അങ്കുഷ്ഠം മാത്രമെന്ന് പറയുന്നത്. അല്ലാതെ ആത്മാവിന്റെ അളവ് പറഞ്ഞല്ല. ആകാശ ശിവ വംശപർവാപേക്ഷം അരത്രി മാത്രത്വം പറയുന്നു. ഇപ്പോൾ ആകാശത്തിന് നമുക്ക് അളക്കാൻ പറ്റും, ആകാശം അവകാശമാണ്. പക്ഷേ എന്താണോ ഒരു ഈറ അല്ലെങ്കിൽ മുളയെടുക്കുക, അതിൻ്റെ രണ്ട് മുട്ടുകൾ വംശം എന്ന് പറയുന്നതാണ്, അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് ഒരാൾക്ക് അളക്കാം. എങ്ങനെയാണ്? നമ്മുടെ കൈപ്പത്തി വെച്ച്, കൈപ്പത്തി വെച്ചിട്ട് അളക്കാം. നമ്മൾ സാധാരണ അങ്ങനെ അളക്കുമല്ലോ. ചെറുവിരലിന്റെ അറ്റത്തിൽ നിന്ന് കണം കൈ വരെയുള്ള ഭാഗം വെച്ച് നമ്മൾ അളക്കും. അടി എല്ലാം പഴയകാലത്ത് അളക്കുന്ന കൈ വെച്ചാണല്ലോ. അങ്ങനെ അളന്നു കിട്ടുന്ന ഭാഗത്തെയാണ് പറയുന്നത് അരത്രി എന്ന് പറയും. അത് പക്ഷേ ആകാശത്തെ എങ്ങനെ അളക്കുന്നു? ആകാശത്തെ ആകാശത്തിൽ കൈവച്ചളക്കുകയല്ല. അങ്ങനെ ഇതിന്റെ ഇടയ്ക്കുള്ള സ്ഥലം ഇത്രയാണ് എന്ന് ഒരുദാഹരണം പറഞ്ഞേ ഉള്ളൂ. രണ്ട് മുള മുട്ടുകൾക്കിടയ്ക്കുള്ള ഭാഗത്തെ കൈവച്ച് കൈപ്പത്തി വെച്ച് അളക്കുന്നു. അതിനൊരരത്രി എന്ന് പറയും, ഒരടി എന്ന് പറയുന്ന പോലെ. വാസ്തവത്തിൽ അത് എന്താണ്, ആകാശം അളക്കാൻ പറ്റാത്തതാണ്. എന്നാലും ഒരു ഉപാധിയിലൂടെ തന്നെ അളക്കാം. ഇത് പറയും ഇത് ഇത്രയും നീളമുള്ളതാണ് എന്ന് പറയും. അപ്പോ ആ ഇടത്തെയാണ് അളക്കുന്നത്. അളക്കാൻ കഴിയാത്ത ആകാശത്തെ അളക്കുന്നത് പോലാണ് ആകാശത്ത് വംശപർവാപേക്ഷം. വംശം മുളന്തണ്ട് അങ്ങനെയാണ് വംശം. വംശി ഓടക്കുഴൽ പറയ വംശപർവം അതിന്റെ മുട്ട്. അതിനെ അപേക്ഷിച്ച് എന്താണ് അരത്രി എന്നൊരു ഇതാണ്. കൈയുടെ കണം കൈ മുതൽ ചെറുവിരലിന്റെ അറ്റം വരെയുള്ള ഭാഗം അതിനാണ് നമ്മൾ പുറം കൈ കൊണ്ട് അളക്കുന്നത്. അതിന് അരത്രി എന്ന് പറയുന്ന അളവ്. അങ്ങനെ അളക്കുന്നത് പോലെ അതിന് ഏതെങ്കിലും ഒരു വസ്തുവിനെ അളക്കുന്നു, അത് ആ ഇടത്തെ അളക്കുന്നു എന്നാണ്. ആകാശത്തെ അളക്കാൻ വയ്യെങ്കിലും അളക്കുന്നു അതുപോലെ. അഞ്ചസ് അതിമാത്രസ്യ പരമാത്മനോ അങ്കുഷ്ഠം മാത്രേ. അഞ്ചസ മുഖ്യരൂപത്തിൽ അതിമാത്രനാണെന്ന് വെച്ചാൽ അളവുകളെല്ലാം അതിക്രമിച്ചവനാണ് പരമാത്മാവ. പരമാത്മാവിന് അങ്കുഷ്ഠമാത്രം പെരുവിരൽ വലിപ്പമുള്ളവനെന്ന് പറയാൻ കഴിയത്തില്ല. നജാന്യ പരമാത്മന ഗ്രഹണം അർഹതി. പരമാത്മാവല്ലാതെ ഇവിടെ മറ്റൊന്നിനെ ഗ്രഹിക്കാനും കഴിയത്തില്ല. എന്തുകൊണ്ട്? ഈശാന ശബ്ദാദിഭ്യ ഇത്യുക്ത. ഈശാനോ ഭൂത ഭവ്യസ്യ എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് എന്നുള്ള കാര്യം പൂർവ്വസൂത്രത്തിൽ പറയുകയും ചെയ്തു. ഇവിടെ അങ്കുഷ്ഠ മാത്ര പുരുഷൻ പരമാത്മാവ് തന്നെയാണ്, ജീവനല്ല. ഇതാണ് സിദ്ധാന്തം. പറയുന്നു പ്രതിപ്രാണിഭേദം ഹൃദയ അനവസ്ഥിതത്വാദ് തദപേക്ഷം അഭി അങ്കുഷ്ഠമാത്രത്വം നവപദ്യേ ഇത്യത് ഉത്തരം ഉച്ചതേ. എന്നാൽ ഈ അങ്കുഷ്ഠമാത്രം എന്ന് പറഞ്ഞ് ശരിയായില്ല. കാരണം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അങ്കുഷ്ഠമാത്രം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഉറുമ്പ് അതിനുണ്ട് ഹൃദയം. അതിൽ സ്ഥിതി ചെയ്യുന്നതിനെ പറയാൻ പറ്റൂ പെരുവരലിന്റെ വലുപ്പമുണ്ടെന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് അങ്കുഷ്ഠമാത്രം എന്ന് പറഞ്ഞു? കാരണം ഉറുമ്പിന്റെ ഹൃദയം എന്ന് പറയുന്നത് പെരുവിരലിന്റെ അത്ര എന്തായാലും വരത്തില്ല. അതാണ് പ്രതിപ്രാണിഭേദം ഹൃദയാനം അനവസ്ഥിതത്വ. ഓരോ പ്രാണികളിലും ഹൃദയം ഇരിപ്പുണ്ട്, വലുതും ചെറുതുമായിട്ട്. തദപേക്ഷമപി അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രാണിയുടെ വലുപ്പ ചെറുപ്പമനുസരിച്ച് ആനയുടെ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? പെരുവിരലിന്റെ അത്രയുള്ളൂ. അങ്കുഷ്ഠ മാത്രത്വം എന്നിങ്ങനെ പറയാൻ പറ്റുന്ന ഉപദ്ധ്യതേ ഇത്യതോ ഉത്തരമുച്ചതേ പറയുന്നു. മനുഷ്യാധികാരത്വ മറ്റു പ്രാണികളെ കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട. ഇവിടെ ഈ പറയുന്ന വേദം ശ്രവിക്കുന്നതിനും അതിനെ ഉപാസിക്കുന്നതിനും മനനം ചെയ്യുന്നതെല്ലാം അധികാരി മനുഷ്യനാണ്. മനുഷ്യാധികാരത്വ മനുഷ്യനാണ് ഇവിടെ അധികാരിയായിരിക്കുന്നത്. ശാസ്ത്രത്തിന് അധികാരി മനുഷ്യനാണ് എന്നാണ്. ശാസ്ത്രം ഹി അവിശേഷ പ്രവൃത്തമപി മനുഷ്യാൻ ഏവ അധികരോതി. ശാസ്ത്രം എന്ന് പറയുന്നൊരു ഉപദേശമാണ്. ഇവിടെ ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ ഉപനിഷത്ത്. അത് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കൊക്കെ കേൾക്കാൻ പറ്റുമോ അവർക്കെല്ലാം കേൾക്കാം. ഒരാൾ കേൾക്കണം, എന്താ അത്? പട്ടി കേൾക്കത്തില്ലേ, പൂച്ച കേൾക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചാൽ കേട്ടോട്ടെ. പക്ഷേ വിശേഷിച്ചതിനാരാണ്? മനുഷ്യ നൈവ അധികരോധി. ചെവിയുള്ള എല്ലാവർക്കും കേൾക്കാം, എങ്കിലും അതിന് അധികാരിയായിരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ മനുഷ്യനാണ് ഇതിന് അധികാരി എന്ന് വന്നു കഴിഞ്ഞാൽ തകരാറുണ്ട്. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇതിന് അധികാരി മനുഷ്യനാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യർക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടത്തില്ല. സ്ത്രീ അധികാരിയാണെന്ന് പറയും, ശൂദ്രൻ അധികാരിയാണെന്ന് പറയും. അതുകൊണ്ട് പറയുന്നു, ശക്തത്വ അർത്ഥിത്വ അപരിതസ്തത്വ ഉപനയനാദി ശാസ്ത്ര ചേതി വർണ്ണിതം ഏത് അധികാര ലക്ഷണേ. അങ്ങനെ എല്ലാ മനുഷ്യർക്കും ശാസ്ത്രത്തിൽ അധികാരമുണ്ടെന്ന് പറയാൻ പറ്റില്ല. സൂത്രത്തിൽ അങ്ങനെ പറഞ്ഞു, അതൊക്കെ ഇരുന്നോട്ടെ. അത് പക്ഷെ ഇവിടെ ഭാഷകാരൻ പറയുന്നത്, ഇനി അടുത്തു വരും അപശൂദ്രാധികരണം. ബ്രഹ്മസൂത്രത്തിൽ അപശൂദ്രാധികരണം വരും. ഇവിടെ ഇപ്പൊ ഭാഷകാരൻ സൂചിപ്പിക്കുന്നത്, മീമാംസാസൂത്രങ്ങളിലെ ജൈമിനീയ സൂത്രങ്ങളിലെ അപശൂദ്രാധികരണത്തെയാണ് ഇവിടെ പറഞ്ഞത്. അവിടെ കൊടുത്തിട്ടുണ്ട് ജൈമിനി 6:1. അപ്പൊ ബ്രഹ്മസൂത്രത്തിൽ എങ്ങനെയാണോ അപശൂദ്ര അധികരണം ഉള്ളത്, അതുപോലെ തന്നെ പൂർവ ജൈമിനീയ സൂത്രങ്ങളിലും ദ്വാദശ ലക്ഷണി എന്ന് പറയും. ഇവിടെ 4 അധ്യായമേ ഉള്ളൂ, അവിടെ 12 അധ്യായങ്ങളുള്ള ഏറ്റവും കൂടുതൽ സൂത്രങ്ങളുള്ള ജൈമിനീയ സൂത്രങ്ങളിലും പൂർവമീമാംസയിലും ഉണ്ട് അപശൂദ്രാധികരണം. അപ്പൊ ആ അപശൂദ്രാധികരണത്തെ ആണ് ഇവിടെ ഭാഷ്യകാരൻ സൂചിപ്പിക്കുന്നു. ആ അപശൂദ്രാധികരണത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. എങ്ങനെ ശക്തത്വ അതർത്ഥിത്വ അപരിദസ്തത്വ ഉപനയനാദി ശാസ്ത്ര ചേതി വർണ്ണിതം അവിടെ വർണ്ണിച്ചു. അവിടെ ഈ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കും. അവിടെ എന്തധികാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? യാഗാദികൾ ചെയ്യുന്നതിന് എല്ലാ മനുഷ്യർക്കും അധികാരമുണ്ടോ എന്നവിടെ ചിന്തിക്കും. അപ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ അവിശുദ്രാധികരണത്തെക്കുറിച്ച് നമ്മുടെ മുറി വിദ്വാൻമാർ പറയുന്നത് എന്താണ്? അപപാഠമാണ്. ആരോ ഇത് എഴുതി ചേർത്തയാണെന്നാണ്. പക്ഷെ ഈ അശന്മാർക്കറിയത്തില്ല, ഇങ്ങനെ ജൈമിനീയ സൂത്രങ്ങളിലും ഒരു അപശൂദ്രാധികരണം ഉണ്ടെന്നുള്ള വിവരം അറിയത്തില്ല. എഴുത്തും വായനയും വേണ്ടേ? ഇത് നമ്മളങ്ങനെ പറയുകയാണ്, ഇത് പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്താണ്, ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പൂർവമീമാംസയെ സംബന്ധിച്ച് എന്ത് പറയും? ഇവിടെയാണെങ്കിൽ 4-5 സൂത്രങ്ങളേ ഉള്ളൂ അപശൂദ്രാധികരണം എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ഈ ഭാഷ്യകാരൻ പറയുന്നിടത്ത് ജൈമിനീയ സൂത്രങ്ങളിലെ 6-ാം അധ്യായത്തിലെ 1-ാം പാദത്തിലെ 7-ാമത്തെ അധികരണത്തില് 25-ാമത്തെ സൂത്രത്തെ തുടങ്ങി 38-ാമത്തെ സൂത്രം വരെ 13 സൂത്രങ്ങളുണ്ട്. ഇവിടുത്തേക്കാൾ കൂടുതലാണ്. ഇവിടുത്തെ 2 ലധികം സൂത്രമുണ്ട് അവിടെ അപശൂദ്രാധികരണം. അപ്പൊ അതും എഴുതി ചേർത്താണെന്ന് പറയും. അപഭ്രഷ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ അപശൂദ്രാധികരണമൊക്കെ നേരത്തെ ഉള്ളതാണ്. നമ്മൾ ചതുസൂത്രി തന്നെ ചർച്ച ചെയ്താണ് പൂർവമീമാംസയിലെ സൂത്രങ്ങളെ ഭാഷ്യകാരൻ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഇത് നേരത്തെ ഉള്ളതാണ്, അല്ല ഇവിടെ ആരും എഴുതി ചേർത്തതൊന്നുമില്ല. അവിടെയും ഇതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ശൂദ്രന് അധികാരമുണ്ടോ കർമ്മങ്ങൾ ചെയ്യുന്നതിന്? അവിടെ സമർത്ഥിക്കുന്നു, ഇല്ല, സ്പഷ്ടമായി പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വരുമ്പം അതിനി നമ്മൾ പറയും, ചർച്ച ചെയ്യും. ഇവിടെയും ചോദിക്കുന്നു, ശൂദ്രന് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുണ്ടോ? ഇവിടെയും പറയും, വേദമൂലകമായിട്ടുള്ള ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമില്ല. അവിടെ പിന്നെ ചർച്ച ചെയ്യുന്നത് കർമ്മം ചെയ്യാൻ അധികാരമുണ്ടോ എന്നുള്ള കാര്യമാണ്. അവിടെ പറയുന്നു, ഇല്ല. അപ്പൊ ശൂദ്രന് അധികാരമില്ല എന്ന് അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സൂത്രങ്ങളും ഒരുപാട് ഭാഷയും ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് സൂത്രങ്ങളും കുറച്ച് ഭാഷയുമേ ഉള്ളൂ. അപ്പൊ ഇതാരെങ്കിലും എഴുതി ചേർക്കുന്നു പറഞ്ഞാൽ അതോ അതിനെക്കുറിച്ച് എന്ത് പറയും? പലർക്കും അറിയത്തില്ല അങ്ങനെ ഒരു അവശൂദ്രാധികരണം ഉണ്ട്. ശരിക്കും അവശൂദ്രാധികരണം അതാണ്, ഇതല്ല. അതുപോലെ ഒരു അവശൂദ്രാധികരണം ഇവിടെയും പിൽക്കാലത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യാനേവ അധികരോതി, ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ത്രൈവർണികാനേവ. മനുഷ്യനെന്ന് വെച്ചാൽ ത്രൈവർണിക. എന്തുകൊണ്ട്? ഇവിടെ ഭാഷകാരൻ അതിനെ ആ ജൈമിനീയ സൂത്രങ്ങളിൽ വന്ന അവശൂദ്രാധികരണത്തെ ഇവിടെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. ശക്തത്വ അർത്ഥിത്വ അപര്യുദസ്തത്വ പുനേനാദി ശാസ്ത്രാത് ചെയ്തി വർണ്ണിതം ഏത് അധികാരലക്ഷണേ. അധികാരത്തെ കുറിച്ച് പറയുന്ന അതിവിടെ പറയുന്നു എന്താണ്? ത്രൈവർണികാനാം ഇവ ശക്തത്വാദിത്യനേന പശ്വാദീനാം ദേവാനാം ഋഷീണാം ച അധികാരോ വാരിത. അവിടെ ചോദിക്കുന്നു, വേദ വൈദികമായ കർമ്മങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഉണ്ടോ അധികാരം? ഇല്ല. പറയും, മൃഗങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. ദേവന്മാർക്കുണ്ടോ? ദേവന്മാർക്കും ഇല്ല. ഇതൊക്കെ കൂടി ചിന്തിക്കുന്നത് ദേവന്മാർക്കുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ശൂദ്രനില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നേരിട്ടങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്രൻ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് മൃഗങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടെത്തിക്കുന്നു. ദേവന്മാർക്ക് എന്തുകൊണ്ടില്ല? കാരണം ദേവന്മാരാണ് അവിടെ വന്ന് ഹവിസ് അവർ ഭാഗത്തെ സ്വീകരിക്കുന്നു. അവന്റെ ദേവന്മാർക്ക് യാഗം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ദേവന്മാർക്കില്ല. പിന്നെ ഋഷിമാർക്കുണ്ടോ? ഇല്ല. കാരണം അവിടെ യാഗത്തിൽ ഋഷിമാരെയാണ് ഋത്വികളായി വരിക്കുന്നത്. ഋഷിമാർ തന്നെ പിന്നെ എങ്ങനെ ചെയ്യും? സാധ്യമല്ല. അപ്പോ ദേവന്മാർക്കും ഋഷിമാർക്കും ഒന്നും അവിടെ ഇല്ല എന്നർത്ഥം. തത്ര പശ്വാദീനാം ശാസ്ത്രാർത്ഥജ്ഞാനാദി സാമഗ്രി അഭാവാത് കർമ്മണ്യ സത്യം വിശദീകരിക്കുന്നു. എന്നുവെച്ചാൽ എങ്ങനെയാണോ അവിടെ പറഞ്ഞത് അത്. കാരണം ഇതറിഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ അവശൂദ്രാധികരണം മനസ്സിലാക്കുന്നതിന് സഹായിക്കും. മൃഗങ്ങൾക്കില്ല, എന്തുകൊണ്ട്? അവർക്ക് ശാസ്ത്രാർത്ഥജ്ഞാനം ഉണ്ടാകാനുള്ള വഴിയില്ല, സാമഗ്രിയില്ല. ഇന്ദ്രാദേഹേ സ്വദേവതാകെ കർമ്മണി സ്വദ്ദേശേന ദ്രവ്യത്യാഗ അയോഗാദ് അശക്തി. ഇന്ദ്രനും മറ്റും എന്താണോ ദേവതാ ഉദ്ദേശേന ദ്രവ്യത്യാഗ യാഗ, ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ ത്യജിക്കുന്നതാണ് യാഗം. അപ്പൊ ഇന്ദ്രനങ്ങനെ യാഗം ചെയ്യാൻ പറ്റും, കാരണം ഇന്ദ്രനെ ഉദ്ദേശിച്ചിട്ടാണ് അവിടെ ദ്രവ്യത്തെ ത്യജിക്കുന്നത്, ഹവിസിനെ അർപ്പിക്കുന്നത്. അപ്പൊ ഇന്ദ്രനത് ചെയ്യാൻ പറ്റില്ല. ഇന്ദ്രന് ഇന്ദ്രന് വേണ്ടി ചെയ്യുമോ? അതുകൊണ്ട് ഇന്ദ്രന് ദേവതകൾക്ക് സാധ്യമില്ല കർമ്മം. ഋഷീണ മാർഷേയവരണേ ഋഷ്യന്തര അഭാവാദ അശക്തി. അർഷേയവരണം എന്ന് പറയുന്നത് ഋഷിയെ തന്നെ വരിക്കുക എന്ന് പറയുന്നത് ഋഷിക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഋഷിമാർക്ക് സാധ്യമല്ല. അപ്പോൾ അവിടെ വരുന്നു, അർത്ഥിത്വാദിത്യനേന നിഷ്കാമാനാം മുമുക്ഷൂണാം സ്ഥാപരാണാം ച അധികാരോ വാരിത. പിന്നെ അവിടെ പറയുന്നു, മുമുക്ഷുക്കൾക്കോ കർമ്മത്തിൽ അധികാരമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവർക്ക് അർത്ഥിത്വം അവരാഗ്രഹിക്കുന്നില്ല. സ്വർഗകാമോ യജേത എന്ന് പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തെ കാമിക്കുന്നവനാണ് യാഗം. മുമുക്ഷു എന്ന് പറയുന്നത് സ്വർഗത്തെയല്ല മോക്ഷത്തെയാണ് കാമിക്കുന്നത്. അതുകൊണ്ട് മുമുക്ഷുവിന് കർമ്മത്തിൽ അധികാരമില്ല വൈദിക കർമ്മത്തിൽ. അതുകൊണ്ട് മുമുക്ഷുവിനെ ഒഴിവാക്കി, നിഷ്കാമാന മുമുക്ഷുണ. പിന്നെ സ്ഥാപനങ്ങളായിട്ടുള്ള വൈക്കൊന്നും അവിടെ ഭക്ഷാദികൾക്കും മറ്റും അവിടെ അർത്ഥിത്വമില്ല, കാമനയില്ല, അവർക്കും അധികാരമില്ല. തത്ര മുമുക്ഷൂണാം ശുദ്ധിയർത്ഥത്വേ നിത്യാദിഷ അധികാരോ എന്ന കാമ്യേഷു. പിന്നെ മുമുക്ഷുക്കൾക്ക് കർമ്മയോഗം പറഞ്ഞിട്ടുണ്ടല്ലോ, കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനല്ലോ പറഞ്ഞിരിക്കുന്നത്, ഫലത്തെ ഉണ്ടാക്കാത്ത നിത്യകർമ്മങ്ങൾ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാം. നിത്യ നൈമിത്തികൈരേവ കുർവാണോ ദുരിതക്ഷയം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെ കിട്ടാനുള്ള കർമ്മമൊന്നും ചെയ്യാൻ പോകരുത്. പുണ്യത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങളൊന്നും മുമുക്ഷ ചെയ്യരുത്. ഫലത്തെ ഉണ്ടാക്കാത്ത നിത്യകർമ്മങ്ങൾ ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യാം. ഇതൊക്കെ വൈദിക നിബന്ധനകളനുസരിച്ച് പറയുന്നതാണ്. നമ്മുടെ ഇന്നത്തെ കർമ്മമായിട്ടൊന്നും ബന്ധമില്ല. എന്തായാലും മുമുക്ഷുവിന് കർമ്മത്തെ അനുവദിച്ചിട്ടുണ്ട്, ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മം. അത് അവിടെ ഉദ്ദേശിക്കുന്ന നിത്യകർമ്മങ്ങളാണ്. മുമുക്ഷൂണ ശുദ്ധി അർത്ഥിത്വേ, ശുദ്ധിയെ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിത്യാദിഷു അധികാരോ എന്ന കാമ്യേഷു, കാമ്യകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. ശുദ്ധചിത്താന മോക്ഷാർത്ഥിത്വേ ശ്രവണാദിഷു വ്യഞ്ജകേഷു അധികാരോ എന്ന കർമ്മസ്വീതി മന്തവ്യം. ഇനി അങ്ങനെ ചിത്തശുദ്ധി വരുന്നവനോ അവന് ആത്മബോധത്തെ ഉണ്ടാക്കുന്ന ശ്രവണാദികളിലാണ് അധികാരം എന്ന് പറയുന്നത്. ശുദ്ധചിത്താന മോക്ഷാർത്ഥത്തെ അവൻ പിന്നെ ആഗ്രഹിക്കുന്ന മോക്ഷത്തെയാണ്, സ്വർഗമല്ല. അതുകൊണ്ട് ശ്രവണാദിഷു വ്യഞ്ജകേഷു ആത്മബോധത്തെ വ്യഞ്ജിപ്പിക്കുന്ന ശ്രവണാദി സാധനങ്ങളിലാണ് അവൻ അധികാരം എന്ന കർമ്മസു. അവന് പിന്നെ കർമ്മങ്ങളിലൊന്നും, അവന്റെ കർമ്മം എന്ന് പറയുന്നത് ശ്രവണാദികളാണ് എന്നും മനസ്സിലാക്കണം. ഇത്രയൊക്കെ പറഞ്ഞു വെച്ചാൽ എന്തിനാണ് ശൂദ്രന് കർമ്മം ചെയ്യാൻ പാടില്ല വൈദിക കർമ്മങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനടുത്ത് പറയുന്നത് ശൂദ്രസ്യ അധികാരം നിരസതി, അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞത്. എന്താണ് ശക്തത്വാത് അർത്ഥിത്വാത് അപരിതസ്തത്വാത്. ശൂദ്രോ യജ്ഞ അനവക്ലിപ്ത ഇതി പരിദാസാത്. ശൂദ്രൻ യജ്ഞത്തിൽ അനവക്ലിപ്ത എന്ന് പറയുന്നതിന്റെ ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് പാടില്ല എന്നാണ്. ശൂദ്രൻ യജ്ഞത്തിൽ പാടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരർത്ഥം അതിൽ നിന്ന് കണ്ടുപിടിച്ചാണ് ശൂദ്രനെ നിഷേധിക്കാൻ വേണ്ടി. വേദത്തിൽ ഒരിടത്തും ശൂദ്രന് യജ്ഞം പാടില്ല എന്ന് നിഷേധിക്കുന്ന ഒരു വാക്യമില്ല. എന്നാലും അങ്ങനെ കഷ്ടപ്പിടിച്ച് അനവക്ലിപ്ത എന്ന് പറയുന്നതിന്റെ അർത്ഥം നിഷേധമാണെന്ന് എടുത്താണ്, അകലെ കൊണ്ടു അങ്ങനെ വ്യാഖ്യാനിച്ചെടുത്താണ്. പിന്നെ എന്തുകൊണ്ട് ഉപനീയ തം അധ്യാപയീത ഇത് ശാസ്ത്രാച്ച നശൂദ്രസ്യ വൈദിക കർമ്മണി അധികാര. ഉപനയനം ചെയ്യണം, എന്നിട്ട് വേദം അധ്യയനം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ശൂദ്രസ്യ വൈദിക കർമ്മണി അധികാര, ശൂദ്രനും വൈദിക കർമ്മത്തിൽ അധികാരം ഇല്ല. ഇതെല്ലാം അവിടെ സമർത്ഥിക്കുന്ന കാര്യങ്ങളാണ്. ശൂദ്രന് കർമ്മത്തിൽ അധികാരമില്ല എന്നുള്ള കാര്യം മാത്രമല്ല, തസ്യേകജാതിത്വ സ്മൃതിയേഹി ഉപനയന പ്രയുക്ത ദ്വിജാതിത്വ അഭാവേന വേദാധ്യയന അഭാവം. ശൂദ്രന് വേദാധ്യയനം പാടില്ല എന്ന് വേദത്തിൽ പ്രമാണമില്ലാത്തതുകൊണ്ടാണ് സ്മൃതിയെ ആശ്രയിക്കുന്നത്. സ്മൃതികളിലുണ്ട്, ഗൗതമ സ്മൃതി പോലുള്ള സ്മൃതികൾ പിൽക്കാലത്ത് പുരോഹിതന്മാർ എഴുതിവെച്ചാണ്. അതിൽ പറയുന്ന ഒന്നാണ് ശൂദ്രൻ ഏകജാതിയാണ്. ഏകജാതി എന്ന് പറഞ്ഞാൽ ദ്വിജാതി, ദ്വിജനല്ല. ഉപനയനം ചെയ്തു, ഉപനയന സംസ്കാരത്തോടുകൂടിയവനാകുമ്പം അവൻ ദ്വിജാതിയായി, രണ്ടാം ജന്മമായി. ശുദ്ധൻ ഒരിക്കലും ജനിക്കുന്നുള്ളൂ. ഉപനയന സംസ്കാരത്തിലൂടെ രണ്ടാമത് ജനിക്കാത്തതുകൊണ്ട് ദ്വിജാതിത്വമില്ല. അതുകൊണ്ട് വേദാധ്യയന വേദാധ്യയനം പാടില്ല. അങ്ങനെ അവിടെ നിഷേധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അവിടുത്തെ സിദ്ധാന്തപക്ഷമാണ് പറഞ്ഞിരിക്കുന്നു. അത്ര അപേക്ഷിതോ ന്യായ ഷഷ്ടാധ്യായ വർണ്ണിത. ഈ കാര്യങ്ങളെല്ലാം ഷഷ്ടാധ്യായത്തിൽ അപശുദ്ധ്രാധികരണം ഏഴാമത്തെ അധികരണത്തിൽ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ വെറുതെ അങ്ങ് പറയുകയല്ല, അവിടെ പൂർവപക്ഷവും സിദ്ധാന്തവുമായിട്ടാണ്. അവിടെ പൂർവപക്ഷി ശക്തമായിട്ട് പറയുന്നുണ്ട്, ശൂദ്രന് യജ്ഞത്തിന് അധികാരമുണ്ട്, ശൂദ്രന് വേദാധ്യയനമാകാം. അങ്ങനെ പൂർവപക്ഷം പറയുന്നുണ്ട്. പക്ഷെ സിദ്ധാന്തി പറയും അങ്ങനെയല്ല, പാടില്ല. അതാണ് അടുത്ത് പറയുന്നത് വർണ്ണിതം. എങ്ങനെ? സ്വർഗകാമ വിജയിത ഇത്യാദി ശാസ്ത്രസ്യ അവിശേഷന സർവാൻ ഫലാർത്ഥിന പ്രതി പ്രവൃത്തത്വ പ്രാണിമാത്ര സുഖാർത്ഥിത്വ ഫലാർത്ഥേ കർമ്മണി പശ്വാദീനാമപ്പി അധികാര ഇത്യാസംഖ്യ ഉക്തരീത്യ തേഷാം ശക്തത്വാദ്യഭാവാത് സ്വർഗകാമപദം മനുഷ്യപരതയാ സങ്കോച്യ മനുഷ്യ അധികാരത്വേ സ്ഥാപിതേ ചാതുർവർണ്ണ്യ അധികാരിത്വം ആശങ്ക്യ. ഇത്രയും സ്വർഗകാമ വിജയത എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തെ കാമിക്കുന്നവന് യാഗം ചെയ്യാം. അവൻ പറയുന്നു കാമം എന്ന് പറയുന്ന ഇച്ഛ ആഗ്രഹം എന്ന് പറയുന്ന എല്ലാ പ്രാണികളിലും ഉണ്ട്. അതുകൊണ്ട് എല്ലാ പ്രാണികൾക്കും ആകാമോ? പറയുന്നു ഇല്ല, എല്ലാ പ്രാണികളും സ്വർഗത്തെ കാമിക്കത്തില്ല. കാരണം എല്ലാ പ്രാണികൾക്കും സ്വർഗത്തെ കുറിച്ചുള്ള അറിവില്ല. പിന്നെ സ്വർഗത്തെ കുറിച്ച് അറിവുള്ളവർക്കേ അതിനാഗ്രഹം ഉണ്ടാകും. അപ്പോൾ അത് മനുഷ്യർക്കെല്ലാം അതിനാഗ്രഹം ഉണ്ടാകാം. എല്ലാ മനുഷ്യർക്കും സ്വർഗത്തെ കുറിച്ച് ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് യാഗം ശൂദ്രനും ചെയ്തുകൂടാ? മനുഷ്യനാണ് അധികാരം. അവിടുത്തെ പൂർവശതാണ് അപശൂദ്രാധികരണത്തിലെ പൂർവശതാണ് മനുഷ്യൻ അധികാരിയാണ്. എന്തുകൊണ്ട്? ആർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകാം? അതിന് ബ്രാഹ്മണൻ എന്നോ ക്ഷത്രിയൻ എന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ഇല്ല. പറയുന്നു അത് പാടില്ല. ശൂദ്രന് പാടില്ല, ബാക്കിയുള്ളവർക്കെ പാടുള്ളൂ. എന്തുകൊണ്ട്? വസന്തേ ബ്രാഹ്മണോ അഗ്നിൻ ആ ദധീത ഗ്രീഷ്മേ രാജന്യഹ ശരതി വൈശ്യ. ഇതാണ് ശൂദ്രന് അധികാരത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ പറയുന്ന വാക്യം. എന്താ പറയുന്നത്? വസന്തേ ബ്രാഹ്മണോ അഗ്നിൻ ആദധീത. വസന്തത്തിൽ ബ്രാഹ്മണൻ അഗ്നിയാധാനം ചെയ്യണം. ഗ്രീഷ്മേ രാജന്യഹ, ഗ്രീഷ്മകാലത്ത് പറയണം, ക്ഷത്രിയൻ അഗ്നിയാധാനം ചെയ്യണം. ശരതി വൈശ്യ, ശരത്കാലത്ത് വൈശ്യൻ അഗ്നിയാധാനം ചെയ്യണം എന്ന് പറയുന്നു. ഇവിടെ ശൂദ്രൻ ഇന്ന കാലത്ത് അഗ്നിയാധാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ശൂദ്രന് യാഗം ചെയ്യുന്നതിന് അധികാരമില്ലെന്നാണ് ഇവിടെ പറയുന്നു. ഇത് ത്രയാണാമേവ അഗ്നി സംബന്ധ ശ്രവണ തേഷാമേവ അധികാര ഇതി വർണ്ണിതം എന്നാണ്. അതുകൊണ്ട് ശൂദ്രന് അധികാരമില്ല. പക്ഷെ ഇവിടെ ഈ ഏഴാം അധികരണം കഴിഞ്ഞു പിന്നീട് വരുന്ന രണ്ട് അധികരണങ്ങൾ പൂർവമീമാംസയിൽ അത് ഒന്ന് നിഷാദസ്തപത്തി അധികരണം അടുത്തു വരുന്നു. അവിടെ എല്ലാ പറയുന്നത് നിഷാദസ്തപതിം യാജയേത്. നിഷാദ നേതാവാണ് നിഷാദസ്തപതി എന്ന് പറഞ്ഞു. നിഷാദൻ എന്ന് പറഞ്ഞാൽ കാട്ടിക്കഴിയുന്നു, കാട്ടാൾ. അത് മേധത്തിലുള്ളതാണ്. നിഷാദസ്തപതി അധികരണത്തിൽ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയത്തില്ല. അതിന് പ്രത്യേക ഒരു അധികരണമായിട്ടെടുത്തിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ മൂന്ന് പേരുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ശൂദ്രനെ കുറിച്ച് പറയുന്നില്ല എന്നാണ്. അപ്പൊ പിന്നെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, നിഷാദസ്തപതിം യാജയേത്, നിഷാദസ്തപതി, നിഷാദസ്തപതിയെ കൊണ്ട് യാഗം ചെയ്യിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ പ്രശ്നമാവും. അതുപോലെ വേറെ അധികരണമുണ്ട്, രഥകാരാധികരണം. വർഷാസു രഥകാരോ അഗ്നിം ആദധീത, അടുത്ത അധികരണമാണ്. അതും മീമാംസയിൽ ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇതിന്റെ കൂട്ടത്തിൽ അവശൂദ്രാധികരണത്തെ അതിനെ കൊണ്ടുവരത്തില്ല. കൊണ്ടുവന്നാൽ പ്രശ്നമാവും. എന്താ പ്രശ്നമാവുന്നത്? ശൂദ്രനും വേദ അധ്യയനത്തിനും യാഗം ചെയ്യുന്നതിനും അധികാരമുണ്ടെന്ന് വരും. അപ്പം മനഃപൂർവ്വം ശൂദ്രനെ ഒഴിവാക്കാൻ വേണ്ടി അതിന് രണ്ടിനും പ്രത്യേക അധികരണമാണ്. ഇതൊക്കെ കുബുദ്ധിയാണ്. നമ്മൾ ഋഷിമാരെന്ന് കരുതുന്നവരുടെ വളഞ്ഞ ബുദ്ധി അതാണ്. അവർ വിചാരിച്ചത് പിന്നീട് വരുന്ന മനുഷ്യർ ഇതൊന്നും മനസ്സിലാക്കത്തില്ലെന്നാണ്. എല്ലാം ഭാവിയിൽ വരുന്ന എല്ലാവരും മണ്ടന്മാരായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പൊ ഈ രണ്ട് അധികരണങ്ങൾ, നിഷാദസ്തപതി അധികരണത്തിലും രഥകാരാധികരണത്തിലും പറയുന്നത് ശൂദ്രന്റെ വേദാധ്യയനെക്കുറിച്ചും യാഗത്തെക്കുറിച്ചുമാണ്. അത് വേദത്തിൽ തന്നെ വ്യക്തമായി പറയുന്നതാണ്. അത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കി എന്ന് പറയുന്ന പോലെ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവസാനം അവിടെ ശൂദ്രൻ അധികാരം ഇല്ലാന്ന് വരുത്തി, അതിനുള്ള ബുദ്ധി അവിടെ പ്രയോഗിച്ചു. അവിടെ നിഷാദസ്തപതി അധികരണത്തിൽ എന്താ പറയുന്നത്? നിഷാദസ്തപതി നിഷാദസ്തപതിയെ വെച്ചാൽ നിഷാദനെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാട്ടാളൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നിഷാദ നേതാവിനെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇയാൾ ആരാ? ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ? ഇതിനെക്കുറിച്ച് ഭയങ്കരമായ ചർച്ചയാണ് അവിടെ. ഈ മൂന്നിലേതെങ്കിലും കൂട്ടത്തിൽ ഇവരെ ഒപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും നടക്കുന്നില്ല. നിഷാദനെന്ന് പറയുന്ന വാക്ക് വന്നുപോയി. നിഷാദനെന്ന് പറഞ്ഞാൽ എങ്ങനെ ബ്രാഹ്മണനാക്കും, എങ്ങനെ ക്ഷത്രിയനാക്കും, എങ്ങനെ വൈശ്യനാക്കും? അവൻ പറയുന്നു ശരി എന്നായിക്കോട്ടെ, നിഷാദൻ ശൂദ്രൻ തന്നെ എന്നൊരു പക്ഷം. വേറൊരു പക്ഷം പറയും നിഷാദൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുള്ള വേറെ ഏതോ ഒരുത്തനാണ്. ഇതൊക്കെ ബുദ്ധിമാന്മാരായ ഋഷിമാരുടെ ചർച്ചകളാണ് മനുഷ്യനെ ബുദ്ധിയാകുന്നത്. അപ്പോൾ അത് ഈ കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റാത്ത ഒരാളാണ്. അയാളുടെ കാര്യം അയാളെ കൊണ്ട് വേണമെങ്കിൽ യാഗം ജയിച്ചോട്ടെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് എന്നൊക്കെ ഒരു ഒഴുക്കം വട്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു, തടി രക്ഷിക്കുകയായിരുന്നു. എന്നാലും വാശിയാണ് ശൂദ്രന് യാഗം ചെയ്യാൻ പാടില്ല, വ്യക്തമായ ശ്രുതിവാക്യം ഉണ്ടായിരുന്നിട്ടും. പിന്നെ അതിന് ചിലർ പറയുന്നത് നിഷാദസ്തപതി കൊണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ ശൂദ്രൻ തന്നെ, വേണമെങ്കിൽ യാഗം ചെയ്യിക്കാം. അവിടെ രൗദ്രം ചരും നിർവപേ യാഗമൊക്കെ പറയുന്നുണ്ട്, എന്ത് യാഗമാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അവിടെ ചെയ്യിക്കാൻ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ഈ നിഷാദസ്തപതിക്ക് പണം ഉണ്ടെങ്കിൽ മാത്രം, കാശുണ്ടെങ്കിൽ. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ശൂദ്രന്മാർക്കും ഇതിനുള്ള അവകാശമില്ല. കാശുള്ള ശൂദ്രൻ അത് അവിടെ, ഞാനിത് പറയുന്നതല്ല, അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. കാശുള്ള ശൂദ്രനാണെങ്കിൽ അവനെ കൊണ്ട് ചെയ്യുക. എന്തുകൊണ്ടാണ്? ദക്ഷിണ കിട്ടും പുരോഹിതൻ. ഇങ്ങനെയൊക്കെ വളരെ തമാശ തോന്നുന്ന വ്യാഖ്യാനങ്ങളും നമ്മുടെ ആർഷ പരമ്പരയിലുണ്ട്. കേട്ടാച്ചിരി വരുന്ന കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികൾ പോലും കേട്ടാച്ചിരിക്കും. ഇതുമൊക്കെ ആർഷ സംസ്കാരത്തിന്റെ ഭാഗമാണ്, പുറത്തു പറയണ്ട. ഇത് ഒന്നു. ഇനി വേറൊരിടത്ത് പറയുന്ന എന്താണ്? വസന്തേ രഥകാരോ അഗ്നി ആദധീത. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് അല്ല വർഷാസ് രഥകാരോ അഗ്നി ആദധീത. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വസന്തേ ബ്രാഹ്മണോ അഗ്നി ആദധീത. വസന്തകാലത്ത് ബ്രാഹ്മണൻ അഗ്നി ആധാനം ചെയ്യുക, കർമ്മത്തിന്റെ തുടക്കമാണ്. വേദിയിൽ അഗ്നിയെ സ്ഥാപിക്കുന്നതാണ് അഗ്നിയാധാനം. ഗ്രീഷ്മേ രാജന്യഹ, ഗ്രീഷ്മകാലത്ത് ക്ഷത്രിയൻ ശരതി വൈശ്യ ശരത്കാലത്തിൽ. അടുത്തു പറയുന്നു വർഷാസു രഥകാരോ അഗ്നി ആദധീത. വർഷകാലത്ത് രഥകാരൻ അഗ്നിയാധാനം ചെയ്യണം. ഇതും വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് അവിടെ ചർച്ച വരും, ആരാണ് ഈ രഥകാരൻ? രഥകാരൻ സ്പഷ്ടമാണ്, രഥം ഉണ്ടാക്കുന്നവനാണ് രഥകാരൻ. ബ്രാഹ്മണന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? വേദാധ്യയനവും യാഗങ്ങൾ ചെയ്യുകയും മറ്റുമൊക്കെയാണ്. ക്ഷത്രിയന് യുദ്ധം, രാജ്യഭരണം, വൈശ്യൻ കൃഷി. ഇപ്പൊ ഇതിലാർക്ക് രഥത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രഥകാരൻ ആരായിരിക്കും? ശൂദ്രനാകാനും വഴിയുള്ളൂ. കാരണം ശൂദ്രനെ കുറിച്ച് പറയുന്നത് എന്താണ്? ശില്പോപജീവി. ഇത്തരത്തിലുള്ള തൊഴിലുകളെല്ലാം ചെയ്ത് ജീവിക്കുന്നവരെല്ലാവരെയും ശൂദ്ര. പരിചര്യാത്മകം കർമ്മ എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ ഒരു തൊഴിലാണോ? പരിചര്യാന്ന് പറഞ്ഞാൽ തറ തുടയ്ക്കുന്ന മാത്രമാണോ? അല്ലല്ലോ. ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നവരെല്ലാമാണ് ശൂദ്രന്മാരെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ രഥകാരൻ, രഥമുണ്ടാക്കുന്നവൻ, ആശാരി, അവരൊക്കെ ശൂദ്രന്മാരുടെ കൂട്ടത്തിൽപ്പെടും. അപ്പോൾ രഥകാരൻ എന്ന് പറയുന്നത് ശൂദ്രനെ അംഗീകരിച്ചേ മതിയാവും. യാഗം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിഷാദ സ്തുതി ആയാലും ശരി, രഥകാരനായാലും ശരി, യാഗത്തിൽ വേദമന്ത്രം ചൊല്ലേണ്ടി വരും. അപ്പം വേദം ചൊല്ലേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഉപനയനം ചെയ്യേണ്ടി വരും. ഉപനയനം ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിന് അധികാരിയായി. അപ്പോൾ ശൂദ്രന് അധികാരമില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ധർമ്മസങ്കടത്തിലായി. അതുകൊണ്ടൊരു ബുദ്ധി കണ്ടുപിടിച്ചു കൂടെ, രഥകാരൻ എന്ന് പറയുന്നത് ശൂദ്രനായിക്കോട്ടെ, പക്ഷേ ഇവിടെ പറയുന്ന ഈ കർമ്മത്തിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അഗ്നി ആദധീത. അഗ്നിയാധാനം എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു കർമ്മം മാത്രം ചെയ്യുക, വേറെ ഒന്നും പിന്നെ അങ്ങോട്ട് ചെയ്യരുത് എന്ന് വ്യാഖ്യാനിച്ചു. എന്നുവെച്ചാൽ യാഗത്തിൽ അഗ്നിയാധാനം എന്ന് പറയുന്ന തുടക്കമാണ്, അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. പക്ഷേ രഥകാരൻ എന്ത് ചെയ്യണം? അഗ്നിയാധാനം ചെയ്തിട്ട് വീട്ടിൽ പോയിരിക്കണം, പിന്നെ ഒന്നും ചെയ്യരുത്. വേദത്തിന്റെ കാര്യമോ? അപ്പൊ അതിനു വേണ്ടി വരുന്ന മന്ത്രങ്ങൾ മാത്രം പുരോഹിതൻ ഉപദേശിച്ചു കൊടുക്കണം. അതിനുവേണ്ടി മാത്രം തൽക്കാലം ഒരു ഉപനയനം ചെയ്യണം, പിന്നെ ആ പുണിതലങ്ങ് പൊട്ടിച്ചു കളയണം. ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത്. എന്തു വന്നാലും ശരി, ശൂദ്രന് വേദം ചൊല്ലാനും പാടില്ല, യാഗം ചെയ്യാനും പാടില്ല എന്ന് വാശിയാണ്. നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ശൂദ്രനും കൂടെ യാഗം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ ആളില്ലാതെ വരും, മറ്റ് ജോലികൾ ചെയ്യാൻ ആളില്ലാതെ വരും. മാത്രമല്ല, ദക്ഷിണയ്ക്ക് ശൂദ്രനും പിന്നെ അധികാരിയാകും. ദക്ഷിണ എന്ന് പറയുന്നത് പുരോഹിതന് മാത്രം കിട്ടാതെ പോകും. അപ്പൊ ദക്ഷിണ എല്ലാം തന്റെ കയ്യിൽ തന്നെ വരണം. അതിനുവേണ്ടി പണ്ട് കണ്ടുപിടിച്ച ഒരു കുബുദ്ധിയാണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം മറ്റുള്ളവരെ മണ്ടന്മാരാക്കുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ ഭാഷയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഈ വ്യാഖ്യാനങ്ങളെല്ലാം എന്താണ്? അവശൂദ്രാധികരണം, രഥകാരാധികരണം, നിഷാദസ്തപതി അധികരണം, ഇവിടെയൊക്കെ ഇങ്ങനെ എന്താണ് വളച്ചും തിരിച്ചും മറിച്ചും ഒക്കെ വ്യാഖ്യാനിച്ച് ശൂദ്രന് ഇതിനൊന്നും അധികാരമില്ലാന്ന് സ്ഥാപിച്ചു. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് വേദവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല. വേദത്തിൽ ഒരിടത്തും തന്നെ അങ്ങനെ നേരിട്ട് നിഷേധിച്ചിട്ടില്ല ശൂദ്രന് യാഗം ചെയ്യാൻ പാടില്ലെന്നോ പിന്നെ ഇതേ ആപത്തിന് സ്ത്രീകളെ സംബന്ധിച്ചുമുണ്ട്. വേദത്തിൽ സ്പഷ്ടമായി സ്ത്രീകൾ ഉപദേശിക്കുന്നതും വേദം ചൊല്ലുന്നതും എല്ലാം ഉണ്ടെങ്കിലും ഈ മീമാംസകന്മാർ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ വേദം ചൊല്ലാൻ പാടില്ല, ഉപനയനം ചെയ്യാൻ പാടില്ല, വേദാധ്യയനം പാടില്ല. ശൂദ്രനും അതുപോലെ തന്നെ. ഇതിന് ജൈമിനി പിന്നെ ഇവിടെ തന്നെ ഈ പൂർവമീമാംസയിലെ അപശൂദ്രാധികരണത്തിൽ തന്നെ തുടക്കത്തിൽ നിന്ന് വരുന്ന പൂർവപക്ഷം എന്താണ്? വേദാധ്യയനവും യാഗങ്ങളും എല്ലാവർക്കും അധികാരമുണ്ട് എന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നവരും ഉണ്ടായിരുന്നു. അല്ല, അന്നത്തെ കാലത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കില്ല, കാരണം ഇത് ശരിയല്ല എന്ന് ചിന്തിച്ചിരുന്നവരന്നുണ്ടായിരുന്നു. വെറുതൊരു പൂർവപക്ഷം എന്നല്ല, ഇവിടെ തന്നെ ബ്രഹ്മസൂത്രം നമ്മൾ നേരത്തെ പറഞ്ഞു, അനുസ്മൃതേ ബാതരി ഒരു സൂത്രം. ബാതരി എന്ന് പറയുന്ന ഒരു ആചാര്യന്റെ അഭിപ്രായത്തെ ഭാഷ്യകാരനോട് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതേ ബാതരി തന്നെ അപശൂദ്രാധികരണത്തിലും വരുന്നുണ്ട് പൂർവമീമാംസയിൽ. അവിടെ ഈ ബാതരി പറയുന്നത് എല്ലാവർക്കും വേദാധ്യയനത്തിനും യാഗം ചെയ്യുന്നതിനും അധികാരമുണ്ടെന്നാണ് ഒരു ആചാര്യന്റെ പേരെടുത്ത് പറഞ്ഞു പറയുന്നുണ്ട്. ഈ പറയുന്ന ബാതരി ശൂദ്രനാണോ എന്നറിയത്തില്ല. ശൂദ്രനാകാൻ വഴിയില്ല, കാരണം ശൂദ്രനാണെങ്കിൽ ആ പേര് പറയത്തില്ല. അപ്പൊ ബാതരി എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഈ പൂർവമീമാംസയിൽ തന്നെ ശൂദ്രന്മാർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി അവിടെ വരുന്നുണ്ട്. പക്ഷെ ബാതരിയും തട്ടിക്കളയുന്നുണ്ട്, ബാതരിയുടെ അഭിപ്രായത്തെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തിട്ടാണ് ശൂദ്രന്മാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. വേദം പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോ ചില ചോദിക്കും, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നു, പണ്ടത്തെ കാര്യമല്ലേ, സ്വാമി ഇതിനെയൊക്കെ എടുത്തിട്ട് ഇത്രയൊക്കെ വ്യാഖ്യാനിച്ച് ഇന്നിപ്പോ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ എന്ന് ചിലരുടെ മനസ്സിൽ തോന്നും. ഇതിന്റെ ആവശ്യം എന്താണ്? ശൂദ്രനും സ്ത്രീകൾക്കും എല്ലാം ഇന്നും വേദം പഠിക്കാമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അത് ശരിയല്ല. ഈ പറയുന്ന മീമാംസയുടെ പരമ്പരയിലും ഈ പറയുന്ന ശങ്കരാചാര്യന്മാരുടെ പരമ്പരയിലും ഇന്നും സ്ത്രീകളെയും ശൂദ്രന്മാരെയും വേദപഠനത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേദപഠനം ആകാം എന്ന് പറഞ്ഞത് ആര്യ സമാജ സ്ഥാപകനായ ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹം വേദത്തിൽ നിന്ന് തന്നെ പ്രമാണങ്ങളെ കണ്ടുപിടിച്ച് ഈ വ്യാഖ്യാനങ്ങളെല്ലാം അസംബന്ധങ്ങളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്ത്രീകളെ ഉപനയനം ചെയ്യിപ്പിച്ച് ശൂദ്രന്മാരെ ഉപനയനം ചെയ്യിപ്പിച്ച് വേദം പഠിപ്പിച്ച് വേദത്തെ അങ്ങനെയാണ് രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ വേദത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനം കൊടുത്ത അത് വേറെ കാര്യം. പക്ഷെ ഈ സമ്പ്രദായത്തെ എതിർക്കുകയും സ്ത്രീക്കും ശൂദ്രനും വേദം പഠിക്കാമെന്ന് വേദത്തിന് ഭാഷ്യം എഴുതി സമ്മർദ്ദിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹത്തിനെ കൊന്നളഞ്ഞു, വിഷം കൊടുത്തു, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആയുസ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ ഈ സമ്പ്രദായം ഇന്നും തുടരുന്നു. ഇന്ന് എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം, ഇത് ശൂദ്രന്മാർക്ക് സ്ത്രീകൾക്കും വേദാധ്യയനമാകാമെന്ന് പ്രാചീന കാലത്ത് തന്നെ ബാതരി എന്ന് പറയുന്ന ഋഷി പറഞ്ഞു. ഇനി വേദത്തിൽ നിന്നാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ശ്രീശുദ്രനും വേദാധ്യയനം ചെയ്തത്. ഒരു ഇതുപോലെ തന്നെ ഒരു കാട്ടുജാതിക്കാർ കവശൻ കൗഷതീക ബ്രാഹ്മണത്തിൽ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ സരസ്വതിയുടെ തീരത്ത് പുരോഹിതന്മാർ കൂടിയിരുന്നു, യാഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ കവശൻ അതിൻ്റെടയ്ക്ക് പോയിരുന്നു. പുരോഹിതന്മാരെല്ലാം കൂടി ഇളവോടി അന്നേ ഉണ്ട് പാടില്ല എന്നുള്ളൊരു ചിന്താഗതി ഓടിച്ചു, മരുഭൂമിയിലേക്ക് ഓടിച്ചു. അവിടെ പോയി കിടന്ന് ചാകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ കവശൻ എന്ത് ചെയ്തു, മന്ത്രദൃഷ്ടാവായിരുന്നു. അവിടെ പോയിരുന്നു അപ്പോ നത്രീയം എന്ന് പറയുന്ന ഇർക്കുകളെ ദർശിച്ചു, മന്ത്രദൃഷ്ടാവായി. ആ ഇർക്കുകൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സരസ്വതി വഴിമാറി ഒഴുകി അവിടെ ചെന്നു. യശുമാരുടെ അടുത്ത് സരസ്വതി നദി ഇല്ലാതെ വന്നു, അതുകൊണ്ടാണ് സരസ്വതി ഇന്നും കാണാത്തത്. ഉടനെ യശുമാരെല്ലാം കൂടെ ഓടി കവശനെ വന്ന് നമസ്കരിച്ചു. കവശൻ ചൊല്ലിയ മന്ത്രങ്ങളെ ഈ വേദമന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു എന്നൊക്കെ വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. വേറെയും അതുപോലെയുള്ള ശൂദ്രപുത്രൻ വേദം ചൊല്ലിയ കഥകളുമൊക്കെ ഒരുപാട് വേദത്തിൽ തന്നെ വരുന്നുണ്ട്. അതിനെല്ലാം കണ്ടില്ല എന്ന് നടിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഇന്നും ഈ ഇത് വളരെ ശക്തമായി പിന്തുടരുന്നുണ്ട്. അത് ശരി, ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ വേദം പഠിച്ചു വരുന്ന ഏതെങ്കിലും ഒരു പരമ്പരയിൽ അങ്ങനെ ഒരു രൂഢമായ വിശ്വാസം കൊണ്ട് ഏതെങ്കിലും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അവരുടെ പൂർവികമായ വിശ്വാസം കൊണ്ട് ആരെങ്കിലും അങ്ങനെ അവരുടെ തലമുറകളിൽ ഒരു ശ്രദ്ധ വിശ്വാസമാണ് അബ്രാഹ്മണരെ വേദം പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ ഓരോരോ മനുഷ്യരുടെ വിശ്വാസവും ശ്രദ്ധയൊക്കെയാണ്. അതുകൊണ്ട് ജാതിയും ഐത്തുമൊക്കെ ചിലർ പുലർത്തുന്നത് പോലെ അതൊക്കെ പാരമ്പര്യമായി വന്ന ചില വിശ്വാസം കൊണ്ട് ചിലരതൊക്കെ പുലർത്തുന്നു. അതിനപ്പുറം ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് സാധുക്കൾ പാവങ്ങളെന്ന് പറയാം. പക്ഷെ ഇന്നങ്ങനെയല്ല. ഒരു യൂണിവേഴ്സിറ്റി പോലും, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ, ബ്രാഹ്മണർക്ക് മാത്രം അഡ്മിഷൻ കൊടുത്ത് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിശയം തോന്നും. ആ യൂണിവേഴ്സിറ്റിയുടെ ബൈലയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണോ, ഇവിടെ ലിംഗപരമായോ ജാതീയമായോ യാതൊരു വിവേചനവും പാടില്ല എന്നെഴുതി വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആന്ധ്രാ നിയമസഭയിൽ ബില്ല് പാസാക്കി നടപ്പാക്കിയ യൂണിവേഴ്സിറ്റിയാണ്. UGCയുടെ ഗ്രാന്റ് വാങ്ങുന്ന യൂണിവേഴ്സിറ്റിയാണ് വേദിക് യൂണിവേഴ്സിറ്റി. അവിടെ അബ്രാഹ്മണർക്ക് വേദം പഠിക്കുന്നതിന് പ്രവേശനം കൊടുക്കത്തില്ല, കർശനമാണ്. അതിൻ്റെ നിയമത്തിന് തന്നെ വിരുദ്ധമാണ്. ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും നികുതി പണം കൊണ്ടാണ് ഇത് നടക്കുന്നത്. അതിന് അവിടെ എന്താണ്, ഇതേ ഈ ഭാഷ്യത്തിൽ ഉപയോഗിച്ച ചില കുബുദ്ധികൾ ഉപയോഗിച്ചിട്ടാണ് അവിടെയും ബാക്കിയുള്ളവരുടെ വേദ പഠനത്തെ തടയുന്നത്. വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വിവരങ്ങളും ഇന്റർനെറ്റിലുണ്ട്. വേദിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടിച്ചു നോക്കുക, ബാക്കി വിവരങ്ങളെല്ലാം കിട്ടും. 300 ഏക്കർ സ്ഥലത്തിൽ 300 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 1986 മുതൽ ഇതുവരെ അവിടെ ഒരു സ്ത്രീയോ അബ്രാഹ്മണനോ പ്രവേശനം കൊടുത്തിട്ടില്ല. പക്ഷേ അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിന് ഇതൊന്നുമല്ല, ഇനി വേറെ ഉദാഹരണങ്ങളുണ്ട്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്തുകൊണ്ട് ഇന്ന് ഇത് വീണ്ടും ചർച്ച ചെയ്യുന്നു എന്നുള്ളതിന് സമാധാനം പറയുകയാണ്. അവിടെ അഡ്മിഷൻ കൊടുക്കത്തില്ല. അവിടെയും ഒരു കുബുദ്ധി പ്രയോഗിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ വേറെ ചില കോഴ്സുകൾ വെച്ചിട്ടുണ്ട് അവിടെ. സാൻസ്ക്രിറ്റ് ഫോർ ആൾ എന്നൊക്കെ പറയും. ഇതിൽ ശൂദ്രന്മാർക്ക് അഡ്മിഷൻ കൊടുക്കും. എന്നിട്ട് പറയും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വേറെ ചില യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. അതെല്ലാം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ആരെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ പണി ശങ്കരാചാര്യന്മാരും ചെയ്യുന്നുണ്ട്. അത് വേദം പഠിക്കുന്നതിന് മാത്രമല്ല, ഒരു ശാസ്ത്രങ്ങളും പഠിക്കുന്നതിന് അബ്രാഹ്മണനെ അനുവദിക്കാത്ത പാഠശാലകൾ ശങ്കരാചാര്യന്മാരും നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ന് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല. അപ്പോ പൊട്ടക്കിണറ്റ് തവളകളെ പോലെ ഇതിനകത്തിരുന്നു കൊണ്ട് ഇതൊന്നും ശങ്കരാചാര്യർ പറഞ്ഞല്ല, അതൊക്കെ വേറെ ആരോ പറഞ്ഞാണെന്ന് പറയുന്നവർ ഇതിനും സമാനം പറയേണ്ടി വരും. ഇതൊക്കെ എന്തുകൊണ്ട് ഇന്ന് നടക്കുന്നു? മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അബ്രാഹ്മണൻ ആഗമം പഠിക്കുന്നതിന് കഷ്ടപ്പെട്ട് അഡ്മിഷൻ എടുത്തു പഠിച്ചു, പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവനെ 13 പേപ്പറിനും തോപ്പിച്ചു. തോറ്റു കഴിഞ്ഞപ്പോൾ റീവാലുവേഷൻ കൊടുത്തു. കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഇതിൽ എന്നെ തോപ്പി ഞാൻ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. അവസാനം നിവൃത്തിയില്ലാതെ അയാളെ പാസ്സാക്കേണ്ടി വന്നു. ഇത് വേറൊരു യൂണിവേഴ്സിറ്റിയുടെ കഥയാണ്. അയാള് UGC ഇപ്പോൾ എഴുതിയെടുത്തിരിക്കുകയാണ്. ഇനി അയാൾ അവിടെ അധ്യാപകന് ആയി അപേക്ഷ കൊടുക്കും. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇനി കണ്ടറിയാൻ പോകുന്ന കാര്യമാണ്. അതുവരെ ഞാനും എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല എന്ന് പറയുന്നവർ പറയുന്ന കൂപമണ്ഡൂപങ്ങളും പൊട്ടക്കിണറ്റിലെ തവളകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇതൊക്കെ പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാതിരുന്ന സുഖമാണ്. അറിയുന്നവർക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നുന്നു. ഇതൊന്നും യാതൊരു ന്യായീകരണവുമില്ല. പണ്ടുമില്ല, ഇന്നുമില്ല. പക്ഷെ ഇന്നും ഇത് ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഇതിനൊരു വിഭാഗത്തെയോ ഒന്നുമില്ല. ഇത് ചില കുബുദ്ധികൾ, ഒരു ന്യൂനപക്ഷമാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത്രയൊക്കെ നിയന്ത്രണം വച്ചിട്ടും ഇതൊക്കെ സ്ത്രീകൾ പഠിക്കുന്നുണ്ട്. അത് വേറൊരു വശം. ശൂദ്രന്മാർ പഠിക്കുന്നുണ്ട്. വ്യാകരണം ഉൾപ്പെടെയുള്ള വ്യാകരണം, മീമാംസ തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അബ്രാഹ്മണൻ പഠിക്കാൻ പാടില്ല എന്നാണ് ഈ ശങ്കരാചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം കാർത്തിക് എനിക്കൊരു ലിങ്ക് അയച്ചു, ഒരു വ്യാകരണ ക്ലാസ്സുണ്ട്. അപ്പം അതിലൊരു സ്ത്രീ വ്യാകരണം പഠിപ്പിക്കുന്നു. എത്ര സുന്ദരമായിട്ട് സംസ്കൃത ഭാഷയിൽ വ്യാകരണം പഠിപ്പിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വാസ്തവത്തിൽ അസൂയ തോന്നി. കാരണം ഇത്രയെല്ലാം നിയമങ്ങൾ വെച്ച് പഠിക്കരുത് എന്ന് വച്ചിട്ടും സ്ത്രീകൾ എത്ര സുന്ദരമായി സംസ്കൃത ഭാഷയിൽ വ്യാകരണം പഠിപ്പിക്കും. ഈ നിയമങ്ങളെയൊക്കെ മറികടന്ന് പഠിക്കുന്നുണ്ട്. നമ്മളാരും അതിന് മെനക്കെടുന്നില്ലെന്നേ ഉള്ളൂ. അതെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇന്നും ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത അവശൂദ്രാധികരണം വരും, ബാക്കി അവിടെ ചർച്ച ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് പൂർവമീമാംസയിലെ അവശൂദ്രാധികരണം, ഉത്തരമീമാംസയിലെ അവശൂദ്രാധികരണം നമ്മളിത് ചർച്ച ചെയ്യും. ഇതൊന്നും പഴങ്കഥകളും കടങ്കഥയൊന്നുമല്ല. ഇന്നും ഒരു വിഭാഗം ദുർബുദ്ധികൾ തുടർന്നു വരുന്ന ദുരാചാരങ്ങളാണ്. അത് ഇപ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ദയാനന്ദ സരസ്വതി ചെല്ലു പറയുന്ന എന്താണ്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വേദം നശിച്ചു എന്നാണ്. അപ്പൊ ഇത് വേദത്തെ നശിപ്പിച്ചാൽ ഇത് വേറെ ആർക്കും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കൈവശം വച്ചിരുന്നവർ തന്നെ അതിനെ നശിപ്പിച്ചത്. അപ്പോൾ ഒരു സ്ത്രീ വ്യാകരണം പഠിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു എന്ന് വിചാരിച്ചു വ്യാകരണം നശിച്ചു. എത്രയോ പേര് പഠിച്ചു, എത്രയോ പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയില്ല. വേദം ദയാനന്ദ സരസ്വതി എത്രയോ പേര് പഠിപ്പിച്ചു, അതുകൊണ്ട് എന്താ വേദം നശിച്ചു? അതാണ് ഇതിന്റെ വ്യത്യാസം. ബൈബിള് പഠിപ്പിക്കുന്നവർ പറയുന്നുണ്ട് ഇത് ഇന്നാർക്കേ പാടുള്ളൂ, ഇന്നാർക്കേ പാടില്ല എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ബൈബിള് ലോകം മുഴുവൻ പ്രചരിച്ചു. വേദം പഠിപ്പിക്കുന്നവരാ പറയുന്നത് ഇന്നാർക്ക് പാടില്ല, ഇന്നാർക്ക് പാടും. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് നശിച്ചു. ഈ ദുർബുദ്ധികൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള വ്യത്യാസമില്ല. എന്നിട്ട് ആർഷ സംസ്കാരമാണ്, അതാണിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവരുടെയൊക്കെ മേക്കെട്ട് കയറും, ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയൊക്കെ തലയ്ക്ക് കയറും. വാസ്തവത്തിൽ തകരാറ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഹിന്ദുധർമ്മത്തിന് ദോഷം ചെയ്ത് പുറത്തുനിന്ന് വന്ന ആരുമല്ല, ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത് ഇതിനകത്തുള്ളവർ തന്നെയാണ്. ഈ പറയുന്ന പൗരോഹിത്യ ചിന്ത, സ്വാർത്ഥ ചിന്ത, സങ്കുചിത ചിന്തയാണ്. അത് തിരിച്ചറിയാനും തിരുത്താനും കഴിയാത്തിടത്തോളം കാലം മറ്റെന്തൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെ മേലും ഇത് പറയുന്നു. ഇപ്പൊ തന്നെ സംസ്കൃതം പ്രചരിപ്പിക്കുന്നു, നല്ല കാര്യം. ഗൃഹേ ഗൃഹേ സംസ്കൃതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഏറ്റവും നല്ല കാര്യമാണ് സംസ്കൃത ഭാഷ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും പഠിക്കണം. പക്ഷെ ഈ പ്രചരിപ്പിക്കുന്നവര് സംസ്കൃതത്തിന്റെ പേരിൽ നടക്കുന്ന ഈ അനാചാരങ്ങളെ കുറിച്ച് ഒരക്ഷരവും ഉണ്ടെന്നില്ല. എന്തുകൊണ്ട്? ഇതാണ് ആദ്യം മാറ്റേണ്ടത്. ആദ്യം തിരുത്തേണ്ടത് ശങ്കരാചാര്യന്മാരെയാണെന്നുള്ള കാര്യം ഇവരെന്തുകൊണ്ട് പറയുന്നില്ല? ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനല്പം വിപ്ലവകാരിയ വിപ്ലവാത്മകമായി ചിന്തിക്കും. അപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്നും ധരിച്ചു കളയരുത്. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോവും. അപ്പോ പലരുടെയും ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ, ഇനി ഇവിടേക്ക് വരാം, ഇവിടേക്ക് വരാം. കാരണം ഇതൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പൊ ശത്രുക്കളുടെ എണ്ണം കൂടും. പിന്നെ അവരെങ്ങനെയാണ് ആക്രമിക്കുന്നതെന്നറിയാൻ പറ്റത്തില്ല. എന്റെ നേരെ ഇനി ആക്രമണം വരുന്നു. അകത്തും പുറത്ത് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾക്ക് ഇത്രയും മതി എന്നാലും കൂടുതൽ പറയുന്നുണ്ട്. ശക്തത്വാ അർത്ഥിത്വാ അപര്യുദസ്തത്വാ ഉപനയനാദി ശാസ്ത്രാച്ഛേദി വർണ്ണിതം ഏത് അധികാര ലക്ഷണം. അതാണ് ഈ വ്യാഖ്യാനം വായിച്ചിട്ട് ഞാൻ വിശദീകരിച്ചത്. ശക്തിയുള്ളതുകൊണ്ട്, അർത്ഥിത്വ ആഗ്രഹമുള്ളതുകൊണ്ട് നിഷേധിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഉപനയനം തുടങ്ങിയ അഷ്ടവർഷം ബ്രാഹ്മണം ഉപനീയ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ടും എന്താണ് ഇതിന്റെ അധികാരി ആരാണെന്ന് അധികാര ലക്ഷണത്തിൽ പൂർവമീമാംസയിലെ അപശൂദ്രാധികരണത്തിൽ അത് നിർണയിച്ചിട്ടുണ്ട് എന്ന്. മനുഷ്യ അധികാരം എന്നുള്ളതിന് സൂത്രത്തിൽ അങ്ങനെ പറഞ്ഞു. സൂത്രത്തിൽ മനുഷ്യൻ എന്നുള്ള പറഞ്ഞിരിക്കുന്നു. അത് അതിനെ സങ്കോചിപ്പിച്ച് ഇത് ത്രൈവർണികർക്ക് മാത്രമാണ് അധികാരം എന്ന് ഇത്രയും പറഞ്ഞതിലൂടെ ഭാഷ്യകാരൻ സമർത്ഥിച്ചിരിക്കുകയാണ്. അത് സ്വയം സമർത്ഥിക്കുകയല്ല, പൂർവമീമാംസ അനുസരിച്ചിട്ട്. അത് തന്നെ എല്ലാ വ്യാഖ്യാതാക്കളും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാണാംശ നിയത പരിമാണ കായഹ. ഇനി അടുത്ത് ആവശ്യം വിട്ട് അടുത്ത് പറയുന്നു. മനുഷ്യനെ സംബന്ധിച്ചോളം എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ശരീരത്തിനൊരു നിശ്ചിതമായ അളവുണ്ടല്ലോ, നീളം വീതി എല്ലാം. ഔചിത്യേന നിയത പരിമാണ ഏവ ചേഷാം അങ്കുഷ്ടമാത്ര ഹൃദയം. അത് ചോദിച്ചു, ഇവിടെ ഹൃദയത്തിന്റെ വലിപ്പം പറഞ്ഞപ്പോൾ അത് പെരുവരള് മാത്രം എന്നെന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇത് മനുഷ്യനാണ് അതിനധികാരി, മനുഷ്യന്റെ ശരീരത്തിനൊരു പ്രത്യേക അളവുണ്ട്. അപ്പൊ അവിടെ ഹൃദയത്തിനെ കുറിച്ച് പറയുമ്പോൾ അങ്കുഷ്ടം മാത്രമെന്ന് പറയാം. ഇതാണ് ഔചിത്യേന നിയത പരിമാണമേവ ഏഷാ അങ്കുഷ്ടം മാത്രം ഹൃദയം. അതുകൊണ്ട് അങ്കുഷ്ടം മാത്രമാണ് ഹൃദയം എന്ന് പറഞ്ഞത് മനുഷ്യനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്, ഉറുമ്പിനെയോ ആനയോ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നാണ്. അതോ മനുഷ്യാധികാരത്വ ശാസ്ത്രസ്യോ. അതുകൊണ്ടിവിടെ ശാസ്ത്രത്തിന് മനുഷ്യനാണ് അധികാരം. മനുഷ്യ ഹൃദയ അവസ്ഥാന അപേക്ഷം അങ്കുഷ്ടമാത്രത്വം ഉപന്നം പരമാത്മന. അങ്കുഷ്ടം മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ അധികാരിയായതുകൊണ്ടാണ് ശാസ്ത്രത്തിന്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യഥപ്യുക്തം പരിമാണ ഉപദേശാത് സ്മൃതേശ സംസാരിയവ അയം അങ്കുഷ്ടം മാത്ര പ്രത്യേകവേദി. ഇങ്ങനെ ഒരു അളവിത പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്മൃതി കൊണ്ടും അങ്കുഷ്ടമാത്ര പുരുഷനെന്ന് പറയുന്നത് സംസാരിയാണ്, ജീവനാണെന്ന് പറഞ്ഞല്ലോ. പ്രത്യേകവേദി തത്പ്രത്യച്ഛത എന്നെ നിഷേധിക്കുന്നു. സാത്മാ തത്വമസി ഇത്യാദിവ സംസാരന ഏവ സതോ അങ്കുഷ്ടമാത്രസ്യ ബ്രഹ്മത്വം ഇതം ഉപദേശിത. സംസാരിയെയാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. കാരണം അങ്കുഷ്ടമാത്രനെന്ന് പ്രത്യേകിച്ച് ഒരു അളവിനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ജീവാത്മാവാണെന്ന് പറഞ്ഞല്ലോ. പറയുന്നത് ശരിയാണ്, പക്ഷെ ജീവാത്മാവിനിവിടെ പരാമർശിച്ചുകൊണ്ട് സ ആത്മാ തത്വമസി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരമാത്മാവാണെന്ന് ബോധിപ്പിക്കുകയാണ് ഇവിടെ. ജീവാത്മാവിനെ പരാമർശിക്കുന്നില്ലെന്നല്ല പറയുന്നത്. സ ആത്മാ തത്വമസി ഇത്യാദിവത് എന്ന് പറഞ്ഞതുപോലെ സംസാരനൈവ സദാ അങ്കുഷ്ടമാത്ര. ആ സംസാരിയായിരിക്കുന്ന അങ്കുഷ്ടമാത്രനായ ജീവനെ ബ്രഹ്മത്വം ഇത് ഉപദേശ്യത്തെ, അത് ബ്രഹ്മമാണെന്ന് ഉപദേശിച്ചിരിക്കുകയാണ്. ദ്വിരൂപാഹി വേദാന്തവാക്യാനാം പ്രവൃത്തി എന്നാണ്. വേദാന്തവാക്യങ്ങളുടെ പ്രവൃത്തി രണ്ടു തരത്തിലാണ് ഇനി പറയുന്നത്. അപ്പൊ ഇവിടെ അങ്കുഷ്ടമാത്രൻ എന്ന് പുരുഷൻ നിർദ്ദേശിക്കുമ്പോൾ അതിലൂടെ എന്താണ്, ആ പുരുഷൻ പരമാത്മാവാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പൊതുവെ വേദാന്തവാക്യം രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ്? ക്വചിത് പരമാത്മസ്വരൂപ നിരൂപണപര, ക്വചിത് വിജ്ഞാനാത്മന പരമാത്മീകത്വ ഉപദേശപര. ചില സ്ഥലങ്ങളിൽ വേദാന്തവാക്യം എന്ത് ചെയ്യും, എന്താണ് പരമാത്മതത്വം എന്ന് പറയും. അങ്ങനെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ. ഇവിടെയൊക്കെ എന്താണ് പരമാർത്ഥ തത്വം എന്നുള്ള കാര്യം ചില സ്ഥലങ്ങളിൽ വിശദീകരിക്കും. ശ്രുതിയുടെ രീതി അതാണ്. ക്വചിത് പരമാത്മസ്വരൂപ നിരൂപണപര, ക്വചിത് വിജ്ഞാനാത്മന പരമാത്മേകത്വ ഉപദേശക. ചിലർക്കെന്താണ്, ജീവാത്മാവ് പരമാത്മസ്വരൂപമാണ് എന്നിങ്ങനെ. ചിലടത്ത് പരമാത്മസ്വരൂപം എന്താണെന്ന് പറയും, ചിലടത്ത് വിജ്ഞാനാത്മന പരമാത്മേകത്വ ഉപദേശപര, ആ ജീവാത്മാവ് പരമാത്മസ്വരൂപമാണ് എന്നിങ്ങനെ. രണ്ടു തരത്തിൽ ആത്മതത്വത്തെ ശ്രുതി നിർദ്ദേശിക്കുന്നുണ്ട്. തദത്ര വിജ്ഞാനാത്മന പരമാത്മന ഏകത്വ ഉപദേശിത. ഇവിടെ എന്താണ് ചെയ്യുന്നത്? അങ്കുഷ്ടം മാത്രൻ എന്ന് പുരുഷനെ പരാമർശിച്ചിട്ട് ഏതദ്വൈതത് എന്നിങ്ങനെ ആ ജീവൻ പരമാത്മസ്വരൂപമാണ് എന്നാണ് യമദേവൻ നചികേതസിന് ഉപദേശിക്കുന്നത്. അതാണ് ഇവിടെ ചെയ്യുന്നു. ക്വചിത് പരമാത്മ തദത്ര വിജ്ഞാനാത്മന പരമാത്മന ഏകത്വ ഉപദിശ്യത എന്ന അങ്കുഷ്ടമാത്രത്വം കസ്യചിത്. അല്ലാതെ ആത്മാവിന്റെ അളവ് പെരുവിരളാണ് എന്ന് പറയുകയല്ല. ഈ ആത്മാവ് പരമാത്മസ്വരൂപമാണെന്ന് നിർദ്ദേശിക്കുന്നു. ഏതമേവ അർത്ഥം പരേണ സ്ഫുടീകരിഷ്യതി. ഇതേ കാര്യം തന്നെ തുടർന്ന് വരുന്ന ഉപനിഷത് ഭാഗങ്ങളിലും പറയുന്നുണ്ട്. എന്താണ് അങ്കുഷ്ടമാത്ര പുരുഷ അന്തരാത്മാ സദാ ജനാനാം ഹൃദയ സന്നിവിഷ്ട തം സ്വത് ശരീരാത് പ്രവൃഹേ മുഞ്ചാദിവ ഇഷീകാം ധൈര്യേണ. അത് പറയുന്നു അങ്കുഷ്ടമാത്ര പുരുഷു അന്തരാത്മാ. അന്തരാത്മാവായിരിക്കുന്ന ആ പുരുഷൻ അങ്കുഷ്ടമാത്രാണ്. സദാ ജനാനാം ഹൃദയ സന്നിവിഷ്ട ജനഹൃദയങ്ങളിൽ സദാ സന്നിവിഷ്ടനായിരിക്കുന്നവനാണ്. തം സ്വാത് ശരീരാത് പ്രവൃഹേത് ആ ജീവനെ എന്താണ് ശരീരത്തിൽ നിന്ന് പ്രവൃഹേത് പൃഥക് പുരിയാ ശരീരത്തിൽ നിന്ന് തന്നെ വേർതിരിച്ച് ഗ്രഹിക്കണം. എന്നുവെച്ചാൽ എന്താണ് ആ ജീവനെ താനിപ്പോ ശരീര അഭിമാനത്തോടുകൂടി അഹം എന്നിങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആ ശരീര താതാത്മ്യത്തെ വിട്ട് അധ്യാസത്തെ വിട്ടിട്ട് അതിന്റെ ശുദ്ധരൂപത്തിൽ അതിനെ ഗ്രഹിക്കണം. അതിനുദാഹരണം പറഞ്ഞു മുഞ്ചാദിവ ഇഷീകാം. എങ്ങനെയാണോ മുഞ്ഞപ്പുല്ലിന്റെ ഉള്ളിലിരിക്കുന്ന അതിന്റെ കാമ്പിനെ പൊട്ടാതെ വളരെ സൂക്ഷ്മതയോടുകൂടി അതിന്റെ പുറത്തെ ഓരോ ആവരണങ്ങളെ നീക്കം ചെയ്ത് വേർതിരിച്ചെടുക്കുന്നത് പോലെ ധൈര്യണ വളരെ ഏകാഗ്രതയോടുകൂടി സാധന ചതുഷ്ടയ സമ്പത്തിയോടുകൂടി അവിടെ ഉപദേശിക്കുകയാണ്. ഈ തത്വത്തെ ഗ്രഹിക്കണം എന്ന് യമദേവൻ വീണ്ടും നചികേതസിന് ഉപദേശിക്കുന്നു. തത് വിദ്യാസൂത്രം അമൃതം എന്നിട്ട് പറയുന്നു ആ തത്വം, അതായത് ദേഹാഭിമാനത്തോടുകൂടി ഇവിടെ ഇപ്പോൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ തത്വം, അങ്കുഷ്ടമാത്രം എന്ന് പറഞ്ഞ ആ തത്വം, അതിനെ ശുക്രമായി സ്വയം പ്രകാശിക്കുന്ന സ്വരൂപമായി ദേഹാഭിമാനരഹിതനായി കേവല ജ്ഞാനസ്വരൂപമായി അമൃതം. മുമ്പ് പറഞ്ഞല്ലോ ഇത് സംസാരിയല്ല, ദേഹാഭിമാനം കൊണ്ട് താൻ ജനിക്കുന്നവനാണ് മരിക്കുന്നവനാണ് എന്നുള്ള ഭാവനയെ ധാരണകളെയെല്ലാം വിട്ടിട്ട് അതിനെ അമൃതമായി ശുദ്ധസ്വരൂപമായി അതിനെ ഗ്രഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇതി. അതുകൊണ്ടെന്താണ് ഇവിടെ അങ്കുഷ്ടമാത്ര പുരുഷനെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇതിന് വേറൊരു സ്ഥലത്ത് വേറൊരു സമാധാനം പറയും. ഇങ്ങനെ അളവും നീളവും വീതിയും എല്ലാം പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉപാസിക്കുന്നതിന് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് ഹൃദയദേശം ഇതെല്ലാം പറയുന്നുണ്ട് ദോഷമുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ആ തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് അങ്കുഷ്ടൻ മാത്രം എന്ന് ഉപാധിയോടുകൂടി പറഞ്ഞെങ്കിലും അതിലൂടെ എന്താണ് തുടർന്ന ഭാഗത്തിൽ എന്താണ് തദ് ഏതദ്വൈ തത് തദ്വിദ്യാശുക്രം അമൃതം എന്നെല്ലാം പരമാർത്ഥ തത്വത്തെ പറയുന്നതുകൊണ്ട് അങ്കുഷ്ടമാത്രനായിരിക്കുന്ന ഈ പുരുഷൻ പരമാർത്ഥ തത്വമാണ് എന്ന് ഗ്രഹിക്കണം എന്നാണ്.